42 ദശകം. ഒരിക്കൽ നിൻ ജന്മദിനത്തിൽ ഉണ്ണുവാൻ ക്ഷണിച്ചുപോൽ ബാന്ധവർ ഭൂസുരാദിയെ പെരുത്ത വണ്ടിക്കരികെ ഭവാനയെങ്കിടത്തി മാതാവ് തുടങ്ങി ജോലികൾ ഭവാനെ നോക്കുന്ന കുമാരരൊക്കെ എങ്കരഞ്ഞു പേടിച്ചു വിറച്ചിതാരവും ശ്രവിച്ചു കൂട്ടത്തൊടു നിന്നടുത്തുടൻ ചടച്ചടാ പൊട്ടി വിഴുന്നു മുട്ടികൾ പരിഭ്രമിച്ചോടി വരുന്നു വാർകുചങ്കിടുന്നു ലഞ്ഞങ്ങിനെ ഗോപനാരിമാർ വിടുന്നു ചുറ്റും പെരുതാം മരങ്ങളും നടുക്കുകാണായിതവർക്കു നിന്നെയും കിടാവിനെന്തെന്തു വിണഞ്ഞുക ദ്രുതം പ്രജേശഗോപാലകവിപ്രരത്തിനാർ യശോദയാ നിന്നെ എടുത്തുകാൻ കയാൽ പ്രശാന്തരായി താൻ മിഴുതീരു തൂകിനാർ ഇതെന്തൊരാപത്തിതു വന്നത് അത്ഭുതം വൃഥാ കിടക്കും ശകടം മുറിഞ്ഞിതോ വിശേഷമായി കാരണമൊന്നുമില്ല താൻ പറഞ്ഞു നിന്നാർ വിരൽ വെച്ചു നാസമേൽ കരഞ്ഞിടുമ്പോൾ ശിശു വാർമുലയ്ക്കു താൻ പദാബ്ജമേറി ശകടം തകർന്നുപോയി മിഴിക്ക് അകപ്പെട്ടിത് എനിക്കെനിക്ക് നിന്തുണയ്ക്കു നിൽക്കുന്ന കിടാങ്ങളോ തിനാൻ ഭയത്തിനാൽ ഒന്നുമറിഞ്ഞിടാതയായി കുമാര ചൊല്ലുന്നിതു മൂഢരോ തിനാർ ഭവൽപ്രഭാവങ്ങളറിഞ്ഞു പൂതനാവധാതി കണ്ടോർ ശരിയെന്നുമോർത്തുതാൻ ഇളന്തളിർച്ചേവടിക മുറിഞ്ഞുവോ കരാമ്പുജത്തിൽ ക്ഷതിയേറ്റിതോ കരേ ദയാർദ്രനേത്രാമ്പൂ തീർത്തു ഗോപിമാരി വണ്ണമോദിത്തവമെയ്തലോടിനാർ ജഗൽപിതാവിൻ കരുണാസമീക്ഷണം ലഭിച്ച മൽക്കുഞ്ഞിനെ ഇങ്ങു നൽക അയേ പറഞ്ഞെടുത്ത് അച്ഛൻ ഇവണ്ണം അങ്ങയെ പുളർന്നിതേറെ പുളകാങ്കുരത്തോടെ ഭവാൻ വധിച്ചൂത്തവ ഹിംസ ചെയ്യുവാനിതിനകത്തെത്തിയ ദൈത്യബൂഢനെ രജസ്സുപോലും നകി പിന്നെയോ തമസ്സവൻ ഭവത്സത്വവിശുദ്ധലീനായി സുപൂജിതന്മാർ ധരണീസുരൗഘവും തെളിഞ്ഞു നൽകി പലമട്ടനുഗ്രഹം കുമാരലീലാരതിയാർന്നു ഗോകുലം മരുൽപുരാദീശ ഗതങ്ങ നീക്കണേ.